54 ദശകം. പന്തീരാണ്ട സൗഭരി നിന്റെ ഭക്തൻ വാഴ്കെ കാളീന്ദ്യന്തരേവൻ തപസ്സാൽ കീടിച്ചീടും മത്സ്യജാലത്തിലുണ്ടായ സ്നേഹം മുന്നിൽ കണ്ടു പക്ഷീന്ദ്രദേഹം. താർക്ഷ്യൻ നിന്നെ താങ്ങുവാൻ വൻ വിശപ്പാൽ തിന്നു മത്സ്യം മാമുനീന്ദ്രൻ ശപിച്ചു. ദുഃഖാധിക്കാലിങ്ങു നിൻ മീൻകുലത്തെ ഭക്ഷിച്ചീടിൽ ചത്തുപോമപ്പോഴേതാൻ ഗർവിച്ചെന്നാൽ കാളിയൻ വൻ വിഷത്താൽ താർക്ഷ്യനേകും പങ്കുതാൻ താൻ ഭുജിച്ചാൻ. ക്രോധത്താലാ ഭക്തനാട്ടിക്കളഞ്ഞാൻ താർക്ഷ്യൻ പ്രാപിക്കാത്തിടത്തെത്തി സർപ്പം. വാണിയിടുമ്പോൾ ഉഗ്രസർപ്പം കയത്തിൽ വാടി തീരത്തുള്ള സസ്യം വിഷത്താൽ പക്ഷിക്കൂട്ടം പത്രമറ്റങ്ങു വീണു. കാരുണ്യം പൂണ്ടങ്ങു കണ്ടാനിതെല്ലാം രാമൻ പോലും കൂടെയില്ലാതൊരിക്കൽ പോയാനങ്ങ തീരകാന്താരതിക്കിൽ വേനൽ ചൂടാൽ വെന്ത് അകത്താക്കി വെള്ളം ഗോപന്മാരും ഗോക്കളും ക്ഷേളതോയം. ജീവസെല്ലാ മറ്റു മണ്ണിൽ കിടക്കുന്നെല്ലാരെയും നീ വിഴാത്തോൻ ദയാർദ്രൻ. കൺകോണിൽ ചേർന്നുള്ള പീയൂഷപരിഷം നൽകി ജീവിപ്പിച്ചു ചെന്തങ്ങടുക്കൽ. എന്തെന്തെൻ മെയ്യിത്ര സന്തുഷ്ടമാകാനെന്തുത്ഥാനം ചെയ്തു ഗോപാലരെല്ലാം. മുന്നിൽ കാൺകെ നിന്നെ ആഞ്ഞാഞ്ഞു മുഴുകി മുന്നം കണ്ടോർ നിന്നനേക പ്രഭാവം. ജീവൻ കിട്ടിപ്പൈക്കളും കണ്ടു നിൻ മെയ്യാനന്ദിച്ചാരേറ്റവും തൽക്ഷണത്താൽ സന്തോഷ കണ്ണീരു തൂകി പതുക്കെ ശബ്ദിച്ചെത്തി നിന്റെ ചുറ്റും മുരാരെ. ഞങ്ങൾക്കെല്ലാം മെയ്യ് കോരിത്തരിച്ചിട്ടാനന്ദത്തിൻ മൂർച്ചയുണ്ടായിടുന്നു. അമ്പോ കൃഷ്ണ വൻ വിഷത്തിൻ ബലം താനേവം വാഴ്ത്തി ഗോപർ വന്ദിച്ചു നിന്നെ. ഭക്തന്മാർ ജീവനറ്റാകിലും നീ സൗഖ്യം ചേർപ്പു ശ്രീകടാക്ഷങ്ങളാലേ. കാരുണ്യത്തിൻ വാരിതേ കാത്തിടേണം രോഗം മാറ്റിയിട്ടെന്നെ വാതാലയേശാ.